ഏത് പറഞ്ഞതിനെ കുറിച്ച്? ഉണർന്നതിന് ശേഷമുള്ള സ്മരണ, എന്ത് സ്മരണ? സമാധിയിൽ എന്ത് സ്മരിക്കുന്നു? സമാധിയെ കുറിച്ച് ഒരുപാട് കാര്യം അനുഭവിക്കും, അതല്ലേ അനുഭവിച്ചുള്ളൂ. ഇത് മിഥ്യയാണെന്ന് അനുഭവിച്ച സമാധിയിൽ അനുഭവിക്കുന്ന എന്താണോ, ഒരാള് എങ്ങനെയാണോ സമാധി ശീലിക്കുന്നത് അതിനനുസരിച്ചൊരു അനുഭവം ഉണ്ടാകും. ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സമാധി എന്ന് പറയുന്നത് കൈവിട്ട കളിയാണ്. അപ്പോ ചിലപ്പോ അയാൾക്ക് തന്റെ ധാരണ ധ്യാനങ്ങൾക്ക് അനുസരിച്ചൊരു സമാധി ഉണ്ടാകാം. അതാണ് ശരിയായ സമാധി, അങ്ങനെ ഉണ്ടാകണം. അഹം ബ്രഹ്മാസ്മി എന്നാണ് ഒരാള് ധ്യാനിക്കുകയാണെങ്കിൽ അയാൾ താൻ ബ്രഹ്മമാണെന്ന് ഞാനും ഉണ്ടാകും. അത്രേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തായി പോകും? അത് ഭ്രാന്തി ദർശനമായി പോകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടായി, അങ്ങനെ ഒരാൾക്ക് സമാധി അനുഭവം ഉണ്ടായാൽ ശരി, താൻ ബ്രഹ്മമാണെന്ന് അറിയും. സമാധിയിൽ നിന്ന് അയാൾ എന്ത് ചെയ്യുന്നു? ഉണർന്നു വരുമെന്ന് വെച്ചാൽ ജാഗ്രതത്തിലേക്ക് വരുന്നു. സമാധിയിൽ നിന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ സമാധിയിൽ അതുവരെ ഉറങ്ങായിരുന്നു. പിന്നെ ഉണരുക എന്ന് പറഞ്ഞു ജാഗ്രതത്തിലേക്ക് വരുന്നു. ജാഗ്രതത്തിലേക്ക് വന്ന ആള് സ്മരിക്കുന്ന എന്തായിരിക്കും? എന്താ സ്മരിക്കുന്ന? എന്തായിരിക്കും അയാൾ? ഞാൻ ബ്രഹ്മമാണെന്ന് ഓർക്കാൻ പറ്റും. സമാധി എന്ന് ഉണർന്നു വന്നാൽ സമാധി ഞാൻ ബ്രഹ്മമാണെന്നാണ് അനുഭവിച്ചതെങ്കിൽ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അനുഭവിച്ചതല്ലേ ഓർക്കാൻ പറ്റും. ഉണർന്നു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഞാൻ ബ്രഹ്മമാണെന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അർത്ഥവത് അയാൾക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ ജഗത്ത് അവിദ്യ കല്പിതമാണെന്ന് ജാഗ്രതയിൽ അറിയും. അതെങ്ങനെ ഉണ്ടായി? സമാധിയിൽ അനുഭവിച്ചല്ല. ഉണർന്നതിന് ശേഷം ഈ ജഗത്ത് എന്നാൽ കല്പിതമാണെന്നൊക്കെ എങ്ങനെ അറിയും? അത് അയാളുടെ ശ്രവണ മനനങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചത്. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ സത്യമാണെങ്കിൽ ജഗത്ത് അവിദ്യാകല്പിതമാണെന്നൊക്കെ നേരത്തെ ചിന്തിച്ച് അയാൾ ധരിച്ചു വച്ചിരിക്കുകയാണ്. നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് സമാധിക്ക് വേണ്ടി ശ്രമിച്ചത്. ആ നിശ്ചയം കൊണ്ടാണ്. അപ്പോ ആ സംസ്കാരം കൊണ്ട് കൊണ്ടുനടന്നു വരുമ്പം ഇതൊക്കെ അസത്യമാണെന്നുള്ള ബോധവും എന്നോടൊപ്പം വരും. ഒന്ന് സമാധിയുടെ സംസ്കാരം കൊണ്ടുണ്ടാകുന്നതാണ് ഞാൻ ബ്രഹ്മമാണ്. ജാഗ്രതയുടെ സംസ്കാരം കൊണ്ടാണ് വരുന്നത്. എന്ത് അത്? അപ്പോ ആ ഞാൻ ബ്രഹ്മമാണെന്നുള്ള ആ സ്മരണയും ഇതിന് സഹായിക്കും. ഇതിനപ്പോ ഒന്നുകൂടെ ഉറപ്പിക്കും, താനാണ് സത്യം ബ്രഹ്മം. അപ്പൊ താൻ മാത്രമാണ് സത്യം എന്നുള്ള അറിവ്, ബാക്കിയുള്ള എല്ലാം അവിദ്യാകല്പിതമാണെന്നുള്ള ആ ബോധം ഉണ്ടാക്കാൻ അത് സഹായിക്കും. അതല്ല, അത് മാത്രമല്ല, ജാഗ്രതത്തിൽ ഒരാൾ അവിദ്യാകല്പിതമെന്ന് അറിയണമെങ്കിൽ അതിന് ജാഗ്രതത്തിൽ അയാളുടെ ഈ വിചാരങ്ങളാണ് അതിന് മുഖ്യമായിട്ട് അയാളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രവണം മനനം നിധിധ്യാസനം സമാധി എന്ന് പറയുന്നത്, സമാധി പ്രക്രിയ. ഇനി ഒരാളങ്ങനെ സമാധിയിൽ ഒരാൾക്ക് ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പൊ അഹം ബ്രഹ്മാസ്മി എന്നാണ് ഒരാൾ ധ്യാനിക്കുകയാണെങ്കിൽ ഇവിടെ അതാ പറയുന്നത്. അത്തരമുള്ള ധ്യാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ധ്യാനിച്ചാൽ അഹം ബ്രഹ്മാസ്മി ഉണ്ടാവും. പക്ഷെ ഈ ധ്യാനിക്കുന്നവരെല്ലാം അഹം ബ്രഹ്മാസ്മി എന്നാണോ ധ്യാനിക്കുന്നത്? ധ്യാനിക്കുന്നവർക്ക് എല്ലാവർക്കും സമാധി ഉണ്ടാകും എന്നാണ് ഒരു വയ്പ്. പൊതുവെ ശാസ്ത്ര സിദ്ധാന്തം അങ്ങനെയാണ്, നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞ അവസാനം സമാധി ഉണ്ട്. അത് എന്ത് ധ്യാനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും സമാധി ഉണ്ടാകും. എങ്ങനെ ധ്യാനിക്കുന്നു അതനുസരിച്ച് എല്ലാവരുടെയും സമാധി ഒരേപോലെ ഇരിക്കത്തില്ല. ഓരോരുത്തരും എങ്ങനെ ധ്യാനിക്കുന്നു, ഓരോരുത്തരുടെ അനുഭവം, അവരെന്താണോ അറിയുന്നത്, അതനുസരിച്ച് ഓരോരുത്തരുടെയും സമാധി വേറെ വേറെയാണ്. ഇപ്പൊ ഗുരു ഒരു സമാധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, എവിടെയാണ്? മഹിമാവിൽ അംഗമില്ലാതെ അണയും അഖണ്ഡവുമെന്ന് പൂർണമാകും അനുഭവിയാതറിയിലകണ്ഠമാം ചിത്ഖനം മൗനഘനാമൃതാബ്ദ. ഇതൊരു സമാധിയെ കുറിച്ചുള്ള വിവരണമാണ്. അനുഭവിയാതെ അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക അനുഭവത്തെ കുറിച്ച് പറയുകയാണ്, സമാധിയെ കുറിച്ച്. ഇതാണ് ഗുരുവിന്റെ സമാധി നമ്മൾ എടുക്കുകയാണെങ്കിൽ, അണുവറിവിൻ മഹിമാവിൽ അംഗമില്ലാതാണ് അഖണ്ഡവും ഒന്ന് പൂർണ്ണമാകും. അണു അഖണ്ഡം, എന്താണ് ഈ അണു, എന്താണ് ഈ അഖണ്ഡം, എന്താണ് അങ്ങനെ മനസ്സിലാക്കും. അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതെ അണയുമെന്നാ പറഞ്ഞു. അഖണ്ഡവും ഒന്ന് പൂർണ്ണവും, എന്താണ് അണു, എന്താണ് അഖണ്ഡം, എങ്ങനെ മനസ്സിലാവും? ഇനി വേറെ നോക്കിക്കഴിഞ്ഞാൽ അണുവും അഖണ്ഡവും അസ്ഥിനാസ്തി എന്നിങ്ങനെ വിരസം നിരുഭാഗമായി രണ്ടും അണയും അനന്തവും അസ്ഥിനാസ്തി എന്നീ അനുഭവവും നിലയത്തിൽ നിന്നു. അവിടെയും പറയുന്നുണ്ട് അണുവെന്നും അഖണ്ഡവും, എന്തായത്, എന്താണ്? സ്ഥൂലം സൂക്ഷ്മം, പിന്നെ വേറെ എങ്ങനെ മനസ്സിലാക്കി സ്ഥൂലം സൂക്ഷ്മം? അതാണ് അണു അഖണ്ഡവും എന്നങ്ങനെ മനസ്സിലാക്കി. ഈ പറഞ്ഞത് ശരിയാ, ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്ന സ്ഥൂലം മറ്റേ സൂക്ഷ്മം, ഈ അണു അഖണ്ഡവും അതാണെന്ന് അങ്ങനെ മനസ്സിലാക്കി. പറഞ്ഞ വ്യാഖ്യാനം ശരിയാ, സ്ഥൂലമെന്നതാണ് സൂക്ഷ്മം എന്നതാണ്, ഈ അണു അഖണ്ഡം അതാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കിയത്? എല്ലാ വ്യാഖ്യാനങ്ങളും ഇതുപോലെയാണ് എന്ന് പറഞ്ഞ എന്താണ്, ഈ അണു എന്താണ് അഖണ്ഡം എന്താണെന്നൊക്കെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ഊഹമാണ്. ഒരാൾ ഊഹിച്ച് പറയണം അത് ഇന്നതായിരിക്കും, ഞാൻ പറയും അത് ഇന്നതാണ്, വേറെ ആള് പറയും ഇന്നതാണ്. അണുന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പറയാം അണു എന്ന് പറഞ്ഞാൽ അത് പരമാണുവാണ്, വേറൊരാൾക്ക് പറയാം അണു എന്ന് പറഞ്ഞാൽ ജീവനാണ്, വേറൊരാൾക്ക് പറയാം അണു എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഇതൊക്കെ ഈ ശബ്ദത്തിന് അർത്ഥമുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ ഗുരു എഴുതിയിരിക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ മനസ്സിലാക്കും? പാടുന്നല്ല, അറിയത്തില്ല, ആർക്കും അറിയത്തില്ല അല്ലേ. ഇതെന്താണെന്നുള്ള മറ്റാർക്കും അറിയത്തില്ല, അറിയാനൊട്ട് പറ്റത്തുമില്ല. എന്തുകൊണ്ട്? അത് അറിയാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്, എന്താണ്, എന്താണ് വഴി? വഴിയെന്ന് പറയുന്നത് ഗുരു തന്റെ പ്രിയ ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണവര്. അണുന്ന് പറഞ്ഞാൽ ഇന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അഖണ്ഡമെന്ന് പറഞ്ഞാൽ ഇന്നതാണ്. ഗുരു ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ളവരുടെ ചരിത്രമുണ്ടോ? ഒരുപാട് ആനന്ദന്മാരുണ്ടായിരുന്നു, ആനന്ദം ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഗുരു ഇത് പറഞ്ഞു കൊടുത്തായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ അറിയും? ഒരാളുടെ മനസ്സിരിക്കുന്ന ബാക്കിയുള്ളവരെങ്ങനെയായിരുന്നു? ഒരു വഴി ഗുരുവിന്റെ അറിവിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. അവളാണ് നടരാജ ഗുരു, നിത്യവിന്യേരി, മുനിനാരായണ പ്രസാദ്. ആ പരമ്പര ഞാൻ നേരിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരും. പിന്നെന്താ പാരമ്പര്യം? അറിവിന്റെ പാരമ്പര്യം ഡിക്ഷണറിയിൽ ഇന്ന അർത്ഥം, ശബ്ദധാരാവലിയിൽ ഇന്ന അർത്ഥം പറഞ്ഞിരിക്കുന്നു. അതിപ്പോ എനിക്കും അത് പഠിച്ചിട്ട് വ്യാഖ്യാനിക്കാമെന്ന്. ശബ്ദധാരാവലി എല്ലാവർക്കും പൊതുവായിട്ടുള്ള സാധനമല്ലേ? അത് വായിച്ചാർക്കും വ്യാഖ്യാനിക്കാം, എനിക്കും വ്യാഖ്യാനിക്കാം, നിങ്ങൾക്കും വ്യാഖ്യാനിക്കാം. എന്താ ഇതിന്റെ അർത്ഥം? സമാധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. കാരണം എന്തുകൊണ്ട്? അത് അത് മൊത്തം വായിക്കുമെന്ന് നമുക്കത് തോന്നുന്നു. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നുള്ളത് ഒരു പൊണ്ണുമാണോ അറിയത്തുമില്ല. എല്ലാരും പറയും ചെയ്യും, വ്യാഖ്യാനിക്കുകയും ചെയ്യും. എത്രയോ പേര് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇല്ലേ? ഒത്തിരി പേര് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ആർക്കും അറിയാം. അപ്പൊ ഈ വ്യാഖ്യാനിക്കുന്നതൊക്കെ കിടന്നു വ്യാഖ്യാനിക്കുന്നു. അവകാശവാദങ്ങളൊക്കെ പറയുന്നവര് എന്താ അവർക്ക് അവരുടെ കയ്യിലുള്ളത്? അറിവില്ലായ്മ. ഈ വ്യാഖ്യാനിക്കുന്ന മുഴുവൻ വിവരക്കേടാണ്. ആണോ അല്ലേ? അറിവില്ലായ്മയാണ് വ്യാഖ്യാനിക്കുന്നത്. ആർക്കും അറിയത്തില്ല. അറിയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇതെന്താണെന്നറിയാം. എന്താ വഴി? എന്താ വഴി? ഇനി സുരേഷിന് സ്വപ്നത്തിനെങ്ങാനും ഒന്നും ഗുരു വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ട്? നേരത്തെന്തായാലും കാണാൻ വഴിയില്ല. ഇവിടെ പലർക്കും അങ്ങനെ പണ്ടുണ്ടായിരുന്നു. അല്ലാതെ സ്വപ്നത്തിലൊക്കെ വന്ന് ഗുരു ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ സ്വപ്നത്തിൽ ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരി, അങ്ങനെയും ആരും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ചുരുക്കം? ഇനി അങ്ങനെ സമാധി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ തന്നെ അത് ആ വ്യക്തി നിഷ്ഠമാണ്. ആ വ്യക്തിക്ക് മാത്രമേ അതറിയാൻ പറ്റൂ, മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല. ഇനി ആ ഒരു വ്യക്തിക്ക് എങ്ങനെയൊരു സമാധി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെന്നിരിക്കട്ടെ. സമാധി എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് ജാഗ്രത അല്ലല്ലോ, ആണോ? മറ്റൊരവസ്ഥ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാല് ആ വ്യക്തിക്ക് അവിടെ നിന്ന് ജാഗ്രതയിലേക്ക് വന്നിട്ട് ജാഗ്രതയിലെ മനസ്സും ഭാഷ ഉപയോഗിച്ച് അത് അനുഭവം അതുപോലെ പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് രണ്ട് രണ്ട് തലമാണ് ഈ പറയുന്നതനുസരിച്ച്. സമാധി എന്ന് പറയുന്നത് മറ്റൊരു അനുഭവ തലമാണ്. അപ്പൊ നമ്മൾ തന്നെ പറയാറ് വല്ലാത്ത അനുഭവമായിരുന്നു, വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. ഈ ജാഗ്രതയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തീവ്രമായ അനുഭവം ഉണ്ടായാൽ നമുക്കത് പറഞ്ഞ് അത് എങ്ങനെ പറയണോന്നറിയാൻ പറ്റത്തില്ല. മയക്കുമരുന്ന് അടിച്ചിട്ടുള്ളവരടുത്ത് ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അവരുടെ അനുഭവം എന്ന് വെച്ചാൽ നല്ല കൂടിയ മയക്കുമരുന്ന് അടിച്ച സായിപ്പന്മാര്, ഞാൻ അടിച്ചു നോക്കിയിട്ടില്ല, ശരിക്കത് അടിച്ചിട്ടുള്ളവർ, നമ്മുടെ ഈ കഞ്ചാവിനേക്കാളും കൂടിയ സാധനം അടിച്ചിട്ടുള്ളവർ ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം ഒന്ന് വിശദീകരിക്കും. ഒരു രക്ഷയില്ല. അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതെങ്ങനെയാ പറയുന്നത്? എന്തോ ഒരു ആനന്ദം. ഞങ്ങൾ ഏതോ ഒരു ലോകത്തായിരുന്നു. ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാം. എന്താണ് അവരുടെ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പറയാൻ പറ്റില്ല. അത് ഈ കഞ്ചാവ് കടിക്കുന്ന ജാഗ്രതയിലാണ്, ഒരു ലഹരി കയറിയാണ്. അവർക്കത് വേറൊരാളോട് വിശദീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പരീക്ഷ നോക്കി എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് അടിച്ചു നോക്കി, ഇതറിയാൻ വേണ്ടിട്ട്. സ്ഥിരം അടിക്കരുത്, സ്ഥിരം പണി കാണിക്കരുത്. അടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലും പറയില്ലല്ലേ. പരസ്യമായി പറയാൻ പറ്റില്ലല്ലോ. മാർക്കറ്റ് പോകും അല്ലേ? പറയൂ. ഈ കണ്ടുപിടിക്കുന്നൊന്നും ഞാൻ പറയുന്നു. ശരിക്കുള്ള ലഹരി അടിച്ച് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തും. ഈ സായിപ്പന്മാർ ആധ്യാത്മികമായി തിരിയുന്നതിന്റെ പ്രധാനമായ കാരണം ഇതാണ്. ഇവരിതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇവർ വല്ലാത്തൊരു അനുഭൂതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോ ഇതെന്താണോ, അപ്പോഴാണ് ഇവിടുത്തെ സ്വാമിമാരൊക്കെ ഇങ്ങനെ ഒരു അനുഭൂതിയെ കുറിച്ച് പറയുന്നത്, ബ്രഹ്മാനന്ദത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവർക്കൊരു സംശയം, നമ്മൾ എത്തുകഴിഞ്ഞ ബ്രഹ്മാനന്ദത്തിലാണ്. അങ്ങനെയാണ് ഇവര് സ്വാമിമാരുടെ പറയുകയാണെന്ന് നമ്മൾ 99%. ഒത്തിരി പേരോട് സംസാരിച്ച് നേരിട്ട് മനസ്സിലാക്കിയതായിരുന്നു. അവർക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നതെന്ന് അവര് പറയും. വളരെ ചുരുക്കം പേര് മാത്രമേ അല്ലാതെ വരുന്നു. കാരണം അത് അവിടെയൊക്കെ സുലഭമാണ്, ഇന്നിവിടെയും സുലഭമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു അനുഭവം പോലും ഒരാൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിലൊക്കെ എത്രയോ എന്താണോ മാറിയ ഒരു അനുഭവമായിട്ടാണ് സമാധിയെ കുറിച്ച് പറയുന്നത്. വിതർക്ക വിചാര ആനന്ദ അസ്മിത അനഗമാ എന്താണ് അറിയത്തില്ല. വിതർക്ക വിചാര ആനന്ദ അസ്മിത അനുഗമാ സംപ്രജ്ഞാത തീവ്ര സംവേഗാന ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. മൃദു മധ്യ അതിമാതൃത്വ സമാധിയെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ശാസ്ത്രങ്ങൾ. ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള കാര്യം. അതേ ജാഗ്രതത്തിന്റെ അനുഭവം പഞ്ചാവടി പോലെയൊന്നുമല്ല, അതിനൊക്കെ അപ്പുറമുള്ള ഒരു അനുഭവം. ആ അനുഭവത്തെ ഒരാൾക്കും പൂർണ്ണമായിട്ട് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല. പിന്നെ അവരെന്ത് ചെയ്യും, എന്തായാലും അതിന് വാക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രതീകാത്മകമായ ശബ്ദങ്ങൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. അതാണ് ഈ അണു അഖണ്ഡം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ശാസ്ത്രം മുഴുവനൊന്നും പറയരുത്. എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഇത് ഒരാൾക്ക് മാത്രം ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാത്തതും ഒരാൾക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യമാണെങ്കിൽ അവരിങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും അതിനെ വാക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് അവരെന്തെങ്കിലും കൃത്രിമമായ ഒരു ഭാഷയെ ആശ്രയിച്ച് പറയും. പുരാണങ്ങളൊക്കെ ഇതാണോ പറയുന്നത്? ഞാൻ പറയുന്നത് എന്തോന്ന് കേട്ടോണ്ടിരിക്കുന്നത്. സമാധിയെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളല്ല. പുരാണങ്ങളിലെല്ലാം എന്തെല്ലാം പറയും, അവിടെയൊക്കെ എല്ലായിടത്തും സമാധിയെ കുറിച്ചാണോ പറയുന്നത്? പിന്നെ തത്വം പറയുന്നതൊക്കെ സമാധിയാണോ? ഇതുവരെ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നു, 4 ദിവസം കൊണ്ട് പറയുന്നത് എന്താണോ, ഇത് ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ അറിയുന്നു, പലതരത്തിൽ പറഞ്ഞില്ലേ, അതെല്ലാം സമാധിയെ കുറിച്ചാണോ പറഞ്ഞത്? സമാധിയെ കുറിച്ച് പറയുമ്പോ അത് മനസ്സിലാകുന്നില്ല. പുരാണം എന്ന് പറയുന്നതൊക്കെ സമാധിയാണ്. പുരാണങ്ങൾക്ക് പറയുന്നത് കവിഭാവന. കാളിദാസൻ എഴുതുന്നു, ഒ.വി. വിജയൻ എഴുതുന്നു, ചങ്ങമ്പുഴ എഴുതുന്നു, കുമാരനാശാൻ എഴുതുന്നു, ഇതൊക്കെയാണ് പുരാണം എന്ന് പറയുന്നത്. കവിജന കർപ്പിത കാവ്യം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭാവനകളാണ്. 10 തലയുള്ള മനുഷ്യൻ, 5 തലയുള്ള സർപ്പം, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. കവിഭാവനകളാണ് അതെല്ലാം പുരാണം എന്നൊക്കെ പറയുന്നത്. അവര് നല്ല ഭാവനാശാലികളായ നല്ല കവികളായിരുന്നു. അതൊക്കെ വായിച്ച് നമ്മൾ അതിന്റെ കവിത്വത്തെ ആസ്വദിക്കുന്നു. പിന്നെ കഥകളാണ്, സീരിയലാണ്. രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇന്ന് നിങ്ങളിത്രയൊക്കെ പ്രായമായിട്ട് നിങ്ങൾക്കൊന്നും ബോധമില്ല. ഇന്നത്തെ കൊച്ചുകുട്ടികളടുത്ത് ചോദിച്ചാൽ ഈ രാമായണം എന്താണ്, അവരെന്ത് പറയും? സീരിയൽ എന്ന് പറയും. നിങ്ങളെ കാണും ബോധമുണ്ട്. ഇത്രയും മൂത്ത് നരച്ചിട്ടും ബോധമില്ല. കൊച്ചു പിള്ളേർ പറയും എന്താണ്, രാമായണം മഹാഭാരതം എന്നൊക്കെ പറഞ്ഞ സീരിയലാണ്. അവർ മനസ്സിലാക്കുന്ന അതിന്റെ സീരിയലാണ്. ശരീരം ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളാണ്. എന്തുകൊണ്ട്? അത് ഓരോരുത്തരുടെ ഭാവനയാണ്. ലോകത്തെല്ലായിടത്തും ഇങ്ങനെ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന സമാധി എന്ന് പറയുന്ന ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഗുരുവും പറഞ്ഞിരിക്കുന്നു. അതിനെ കുറിച്ച് പറയുമ്പോൾ പുരാണത്തിൽ പോകുന്ന ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിങ്ങനെ അനുഭവം തോന്നുന്നു. ഇവിടെ ഇന്ത്യയിൽ നിന്നൊരു ചാട്ടൻ ചാടിയപ്പോ അവിടെ പോയി എന്താണ് ചാടിപ്പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് പിന്നെ എഴുതാൻ പറ്റും? ചാടിയല്ലേ അനുഭവം ആവും, പറ്റുമോ? പോയി അവിടെ നിന്ന് ചാടി നോക്കി, ചാടിയിട്ട് ആർക്കെങ്കിലും എഴുതാൻ പറ്റും? ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം നേരെ അപ്പുറത്ത്. അത് അനുഭവിച്ചെഴുതുന്നതാണ്. ഇതൊക്കെ എന്താണോ, ഇതിനൊക്കെ എന്തു പറയും? ഇന്ത്യയിൽ നിന്ന് ഒരാള് ചാടിയപ്പോൾ ശ്രീലങ്കയിലെത്തി എന്ന് പറയുന്നത് ഇതെന്താണ്? ഭാവന. അനുഭവം വരെ, ഭാവന വരെ, ഭാവനയിലാണ് ഇതൊക്കെ എഴുതി വയ്ക്കുന്നത്. ഇതൊക്കെ അനുഭവമാണെന്ന് തോന്നുന്നുണ്ടോ? വർണ്ണനകൾ യുദ്ധങ്ങളുടെ യാഥാർത്ഥ്യമാണ് ഒരുപാട്. യുദ്ധം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. കുരുക്ഷേത്ര യുദ്ധം പോലെയുള്ള ഒരുപാട് യുദ്ധങ്ങൾ പണ്ട് ഈ ചെമ്മാരുടെ പണിയേ അടിയായിരുന്നു. ഈ രാജാക്കന്മാരുടെ പണിയെന്ന് പറഞ്ഞാൽ എന്താണ്? രാവും പകലും അടി, അങ്ങോട്ടിഞ്ഞോട്ടും അടിയാണ്. അപ്പൊ പിന്നെ യുദ്ധം എന്ന് പറയുന്ന ഭാവനയല്ല. പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പം ആ വർണ്ണനകളൊക്കെ എന്താണോ, അതാണ് ഭാവന. അവിടെ നിന്ന് ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഒന്നുമില്ല. എല്ലാ ദിവസവും 10,000, 20,000, 30,000 പേരെ കൊന്നുകൊണ്ടിരിക്കും ഡെയിലി. ഓരോരുത്തരും കൊല്ലും. ഈ 10,000, 20,000, 30,000 പേരെയൊക്കെ ഏതോ ഒരു കാലത്ത് കൊല്ലാൻ ആളുണ്ടോ? അവിടെ ഭൂമിയിൽ മനുഷ്യരുണ്ടോ? ഈ വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരു വരുമ്പോ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? ഈ പരിസരത്ത് ഇവിടെയൊന്നും ഈ കാണുന്ന വീടും ജനങ്ങളൊന്നുമില്ല. ഇത്രയും പേരെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ ഒരു യുദ്ധം നടത്തി 10,000 പേരെ കൊല്ലാൻ പറ്റും. മറ്റു വെറും 10,000, 20,000, 1,000 ഉള്ളൂ. 10,000, ഇതൊക്കെ ഭാവനയാണ്. അതൊക്കെ പക്ഷെ ഒരു യുദ്ധം നടന്നിരിക്കാം, വലിയൊരു യുദ്ധം. കാരണം സ്ഥിരം അതാണല്ലോ പണി. പണ്ട് അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ഭാവനയാണ്. എന്നാ മഹാഭാരതം ഇവിടെ നിന്ന് ഒരാളുടെ ചാടി അവിടെ ചെന്ന് ഇറങ്ങി. മനുഷ്യനും അല്ല അത്, കുരങ്ങൻ. അതൊക്കെ വാസ്തവം എന്നൊക്കെ വിചാരിക്കുന്നൊക്കെ എന്താണ്? ശരി, കുരങ്ങ ഈ മരങ്ങളിൽ ചാടി മരങ്ങളിലൊക്കെ ചാടി നടക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുരങ്ങനൊരു വലിയ മനയെ എടുത്തും കൊണ്ട് ചാടി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അത് വഴിയിലൊക്കെ മുറിഞ്ഞു പോയി വീണ തന്നെ ഇപ്പൊ വലിയ മലകളാണ്. ഇതൊക്കെ എന്തോ ഒരു സംഭവം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറാണ്. നോർമലായ ഒരാൾക്ക് ഇതൊക്കെ എന്താണ് അനുഭവം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം, എന്തോ തകരാറുണ്ട്. ഇതൊക്കെ ഭാവനകളാണ് മനുഷ്യന്. മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം ഭാവനയല്ല, യുദ്ധവർണ്ണനകളെന്നൊക്കെ പറയുന്ന എന്താണ്? ഈ പറയുന്നതെല്ലാം ഭാവനയാണ്. അതൊക്കെ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർ അവരെഴുതി വെച്ച അവരുടെ മാനിഫെസ്റ്റോയാണ്, അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ ചാതുർവർണ്ണി മാനിഫെസ്റ്റോകളാണ്. അതിനെയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച കഥകളാണ്. അത് കഴിഞ്ഞതിനകത്തൊന്നുമില്ല. ഓരോ കാലത്ത് സാഹിത്യത്തിൽ വേണം ജനങ്ങളെ മെരുക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് സമാധി എന്ന് പറയുന്ന കാര്യം. അപ്പൊ സമാധി എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അതൊരു വ്യക്തിയുടെ അനുഭവമാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ. അത് വ്യക്തി മാത്രം നിൽക്കുന്നില്ല. ഇപ്പൊ ഗുരുദേവന് സമാധി ഉണ്ടെങ്കിൽ അത് ഗുരുദേവനിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്, അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യമാണ്. കാരണം അങ്ങനെ ഒരു അനുഭവത്തെ വാക്കുകളിലൂടെ ഒരാൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയില്ല നേരെ. അപ്പൊ അതിന് ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അണു അഖണ്ഡം എന്നൊക്കെ പറയുന്നത്. അത് ഏത് വാക്ക് ഉപയോഗിച്ചാലും ഈ പ്രശ്നം വരും. ഇതല്ല ഇനി വേറൊന്നും ഉപയോഗിച്ചാലോ? അവിടെയാലും നമുക്ക് മനസ്സിലാകത്തില്ല. ഇനി എന്തുകൊണ്ട് ശിഷ്യന്മാർക്കിത് അങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കുന്നില്ല? വിശദീകരിച്ചു കൊടുത്താലും അവർക്ക് മനസ്സിലാകത്തില്ല. അല്ലേ, ഇനി ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഒരു സമാധി ഉണ്ടായെന്നിരിക്കട്ടെ, ഈ പറയുന്ന പ്രിയ ശിഷ്യന്മാർ ഉണ്ടായാൽ എന്ത് പറ്റും? ആർക്ക് മനസ്സിലാവും? ചിലത് പറയും ഈ സമാധിയെ വ്യാഖ്യാനിക്കണമെങ്കിൽ സമാധി ഉണ്ടായാലേ പറ്റും, അങ്ങനെയൊരു പറച്ചിലുണ്ട്. നടക്കും? എന്തുകൊണ്ട്? ഇനി വേറൊരാൾക്കൊരു സമാധി ഉണ്ടായാൽ അയാളുടെ സമാധിയായിരിക്കും. വ്യക്തിനിഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് ചില സമാനതകൾ കാണും. എന്താണ്? പ്രപഞ്ചബോധം ഇല്ലായിരിക്കില്ല, മറ്റെന്തോ ഒരു അനുഭവം ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പറയുക എന്നുള്ളതല്ലാതെ ഒരാളുടെ സമാധി ആയിരിക്കില്ല വേറൊരാളുടെ സമാധി, അങ്ങനെ യാതൊരു കാര്യമില്ല. യോഗശാസ്ത്രത്തിൽ പറയുന്നു അതേ പലതരത്തിലാണ് സമാധികൾ വരുന്നത്. അപ്പൊ സമാധി നിങ്ങൾ ഒരു ഗുരുവിന്റെ അടുത്ത് പോയിരുന്ന് ഗുരു പറയുന്ന രീതിയിൽ നിങ്ങൾ സമാധി ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുരുവിനുണ്ടായ സമാധി നിങ്ങൾക്കുണ്ടാവണമെന്ന് യാതൊരു കാര്യമില്ല. നിങ്ങൾക്കുണ്ടാവുന്ന സമാധി എന്തായിരിക്കും? നിങ്ങളുടെ സമാധിയായിരിക്കും. എനിക്കൊരു സമാധിയോ എന്റെ സമാധിയോ? അപ്പൊ എല്ലായിടത്തും ഈ പ്രശ്നം വരും. എന്താണ്? സമാധിയെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു കവിത എഴുതി കഴിഞ്ഞാൽ ഞാൻ വേറൊരു കവിത അണു അകണ്ടോന്നായിരിക്കില്ല പറയും, വേറെ എന്തെങ്കിലും ആയിരിക്കും. അതും വായിച്ചിട്ട് ആൾക്കാർ അമ്പരന്നിരിക്കും, ഇതെന്താ എഴുതിയിരിക്കുന്നു. അപ്പൊ സമാധി എന്ന് പറയുന്നത് തികച്ചും വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അത് മറ്റൊരാൾക്ക് ഒരാൾക്കൊന്ന് ഒരാൾക്കൊരിക്കലും അത് പൂർണമായി ശബ്ദങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. അത് മറ്റൊരവസ്ഥയിലുള്ള അനുഭവമായതുകൊണ്ട് ഈ ജാഗ്രതയിലെ മനസ്സോ ജാഗ്രതയിലെ വാക്കുകൾ കൊണ്ട് അത് പൂർണമായി പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. നമ്മളതെങ്ങനെ മനസ്സിലാക്കുന്നു? ഇത് ഞാൻ അങ്ങനെ മനസ്സിലാക്കി. സമാധിയെക്കുറിച്ച് വിശദീകരിക്കുന്ന അങ്ങനെയാണ് ശാസ്ത്രങ്ങൾ. നിങ്ങൾ യോഗശാസ്ത്രം പഠിക്കുന്നവരല്ലേ? സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം എന്നൊക്കെ പേര് കൊടുത്ത് പറയുക എന്നുള്ളതല്ലാതെ അധികം കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ മാർഗം കഴിയത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഊഹം പറയും. അണു എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇന്നതാണ് സംഭവിച്ചത്. ഇതൊക്കെ ഈ പറയുന്നൊക്കെ എന്താണോ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനിക്കുന്നവർക്കൊരു സന്തോഷം, വായിക്കുന്ന മണ്ടന്മാർക്കും സന്തോഷം. ഓ, ഇതാണ് ഇപ്പൊ സമാധി അല്ലേ? ശരി, മനസ്സിലായി. ഇതിനപ്പുറം ഇതിനകത്തുനിന്ന് യാതൊരു കാര്യവും നടക്കുക കാരണം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ, ഇതും അതീന്ദ്രിയമായ അനുഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാനോ മറ്റൊരാളോട് വിശദീകരിച്ചു കൊടുക്കാനോ നടക്കുന്ന കാര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഇവിടെ ഗുരുവും പറയുന്നു, അനുഭവിയാതെ അറിവില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള സമാധിയിൽ ഈ അത് അതിന്റെ ഒരു വിവരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒന്ന് ഈ അനുഭവങ്ങളൊന്നും അവിടെ ഇല്ല. അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റ് നിന്ന് പോകും എന്ന് പറഞ്ഞ അസ്ഥി നാസ്തി എന്നുള്ള ഈ അനുഭവങ്ങളൊന്നും അവിടെ ഇല്ല. ഏതുപോലെ? ഉറക്കം പോലെ. ഉറക്കമല്ല, അതുപോലെ ഇരിക്കും. എന്താ അസ്ഥി നാസ്തി എന്ന് പറയുന്ന അനുഭവം അവിടെ ഇല്ല. സമാധിയിൽ അതുപോലെയൊക്കെ ഇല്ല. ഇത്രയൊക്കെ പറയാൻ പറ്റും. ഇത് ഓരോ വ്യക്തികളും ഇങ്ങനെ ഒരു സമാധിയിൽ എത്തിച്ചേർന്നു. ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അത്. അതെന്തുകൊണ്ട് ഓരോ തരത്തിലാകുന്നതാണ് പറഞ്ഞു വിതർക്ക വിചാര ആനന്ദ അസ്മിത അനുഗമ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പൊ അവരെത്തിച്ചേരുന്നത് അങ്ങനെയായിരിക്കും, ഓരോ തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായിരിക്കും. അതിൽ ഇവിടെ പറയുന്നു അഖണ്ഡമാം ചിത്ഖനം ഇത് മൗനധനാമൃതാപ്തി. ഈ അനുഭവം എന്ന് പറയുന്നത് അത് അഖണ്ഡമാണ്, ചിത്ഖനമാണ്, ജ്ഞാനഘനമാണ്, അമൃതാണ്. അമൃത നിസ്സാരണം പറയുന്ന എന്താണ്? അതൊരു ആനന്ദ അനുഭവമാണ്. ഇങ്ങനെയൊക്കെ അപ്പോ ഇങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഭാവനകൾ അതാണത് എന്നെ പറയാൻ. ഓരോരുത്തർക്കും ഓരോ ഭാവനയായിരിക്കും എന്നേ, ഓരോരുത്തർക്കും ഓരോ ഭാവനയായിരിക്കും. അല്ലാതെ പറയുന്ന കേൾക്കുന്നോണ്ട് ആർക്ക് സമാധിയിലൊന്നും ആരും എത്തുന്നുണ്ടല്ലോ. എന്താ അങ്ങനെ ഉണ്ടാകുന്ന ആ അനുഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ് ഒരാള് ഈ ജാഗ്രത്തിൽ വരുമ്പോൾ ആ അനുഭവത്തെ കുറിച്ച് അയാൾ സ്മരിക്കും. പൂർണ്ണമായിട്ടല്ല, ആ സ്മരണയാണ് ഇവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ അത് ആനന്ദമാണ് പറയുന്നു, അതമൃതമാണ്, അറിവാണ്. ഈ പദങ്ങളുടെ വേറെ പദങ്ങൾ ഉപയോഗിക്കാം. ഇതിനൊക്കെ ജാഗ്രത വന്നതിന് ശേഷം അതിനെ പറയുന്നതിനാണ് സ്മൃതി എന്ന് പറയുന്നത്, അനുഭവത്തിന്റെ സ്മൃതി. അങ്ങനെ ഒരു സ്മൃതി വന്നു കഴിഞ്ഞാൽ അപ്പോ ഇങ്ങനെയാണ് സമാധി അനുഭവിച്ചത്, ശരി. പിന്നെ ജാഗ്രത അയാള് കുറെ കാലത്തെ പരിശ്രമം കൊണ്ടാണ് ഒരാൾ ഇങ്ങനെ എത്തിച്ചേർന്നത്. അപ്പോൾ അയാൾ ചിന്തിച്ച എന്താണോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചതിനെ കുറിച്ച് അയാൾക്ക് ഒരു ധാരണയുണ്ട്. അപ്പൊ അയാൾ നേരത്തെ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതൊന്നും സത്യമല്ല. അന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ എന്തൊരു വിദ്യ അല്ല. ഒരാൾ സമാധി പോയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മിഥ്യയെന്ന് തോന്നത്തില്ല. എന്തുകൊണ്ട്? അല്ലെങ്കിൽ വിചാരം ചെയ്യാതെ തന്നെ തനിയെന്ന് തോന്നിയാണ്. ഇതൊക്കെ അസത്യമാണ്. പ്രത്യേക ഒരു അനുഭവത്തിലാണ് പോയത് സമാധി. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്വപ്നത്തിൽ പോയി, തിരിച്ചു വരുമ്പോ നമ്മൾ എന്ത് പറയുന്നു? സ്വപ്നം അസത്യമാണ്. അതുപോലെ സമാധി പോയിട്ട് ഇങ്ങോട്ട് വന്നു നോക്കുമ്പോ ഇതൊക്കെ അസത്യം തോന്നിയാണ്. തോന്നിക്കൂടെ? തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം സമാധിയുടെ പ്രധാനപ്പെട്ട സമാധിയുടെ ആൾക്കാരെന്ന് പറയുന്ന യോഗികളാണ്. അവരിതിനെയൊക്കെ കുറിച്ച് വിചാരം ചെയ്തിട്ട് സമാധി പോയി, തിരിച്ചു വന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവിദ്യാകല്പിതമെന്ന് അവർക്ക് തോന്നത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടോ അവരിതൊക്കെ ഇതൊക്കെ സത്യമാണ്. സമാധി പോയി അവിടെ സംഗതിയൊക്കെ വേറെയാണ്. തിരിച്ചു വരുമ്പോ അവരെ സംബന്ധിച്ച് എന്താണോ ഇതൊക്കെ സത്യമാണ്. അവരൊരിക്കലും ഇത് അസത്യമാണെന്ന് വിചാരം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അവിദ്യാകല്പിതമെന്ന് തോന്നാത്തത്. ഈ അവിദ്യാകല്പിതമെന്ന് ഒരു കൂട്ടർക്ക് മാത്രമേ തോന്നു, ആർക്ക്? അദ്വൈതികൾക്ക് മാത്രമേ തോന്നു. എന്തുകൊണ്ട്? അവരാണ് ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. എന്താണ് ഇതൊക്കെ? അവിദ്യ കല്പിതമാണ്. അപ്പൊ ഈ അവിദ്യാകല്പിതം എന്ന് പറയുന്നത് സമാധി കൊണ്ടുണ്ടാകുന്നതാണോ? അല്ല. ഇതൊക്കെ വലിയ തെറ്റിദ്ധാരണയുള്ള കാര്യങ്ങളാണ്. സമാധി പോയി അങ്ങോട്ട് വരുമ്പോ ഇതൊക്കെ എന്തായിട്ട് തോന്നും, പിന്നെ അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു എന്നൊക്കെ പറയുന്നു. പൊട്ടത്തരങ്ങളൊക്കെ ഒരുപാട് പേര് പറയും. അങ്ങനെയല്ല, സമാധി പോയി, സമാധി എന്ന് പറയുന്ന ഒരു അനുഭവം ഒരാളെ അനുഭവിച്ചാലും ജാഗ്രതയിലേക്ക് വരുമ്പോ ഇത് അസത്യമാണെന്ന ആ തത്വചിന്ത അയാളുടെ മനസ്സിലുണ്ടെങ്കിലേ അയാൾക്കിത് അതിന് ഇതൊന്നുകൂടെ ബലമാണ് സമാധി. ഇത് അസത്യമാണെന്നും അവിദ്യാകല്പിതമാണെന്നും അയാൾക്ക് ശിഷ്യനോട് പറയാൻ പറ്റും. അപ്പോ ഈ സമാധിയുടെ അനുഭവവും അതുവരെ അയാൾ ചിന്തിച്ചതും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഇതൊക്കെ വിദ്യ കൽപ്പിതമെന്ന് പറയും. നല്ല ഒരു ശരിയായ യോഗിയാണ്, സാഖ്യയോഗം ശീലിക്കുന്ന ഒരാളാണ്. അയാള് സമാധി പോകുന്നതിന് മുമ്പും അയാൾക്ക് ഇതൊക്കെ എന്താണ്? സത്യമാണ്. സമാധിയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ സത്യമാണ്. അപ്പൊ സാഖ്യയോഗി അദ്വൈതയൊക്കെ പോട്ടെ, ഇപ്പൊ ചെറു പറയുമ്പോ രമണ മഹർഷിക്ക് എങ്ങനെയായിരുന്നു, രാമകൃഷ്ണ ദേവൻ എങ്ങനെയായിരുന്നു, അവരൊക്കെ സമാധി പോയ ആൾക്കാരല്ലേ, അവർക്കൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെയാണ്, അവരൊക്കെ ഇതൊക്കെ കേട്ടറിഞ്ഞ അറിവുകൾ തന്നെ സമാധി എന്ന് വന്നതിന് ശേഷം പറഞ്ഞു. രമണ മഹർഷി ആയാലും ശരി, പുസ്തകങ്ങൾ വായിച്ചും മതപ്രഭാഷണം കേട്ടും സിനിമ കണ്ടും സീരിയൽ കണ്ടും ഒക്കെ മനുഷ്യന് അറിവുണ്ടാകും. മനുഷ്യനെ അന്നത്തെ കാലഘട്ടം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരികഥ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇതൊക്കെയാ പറയുന്നു, എന്ത് സത്യമാണെന്നും അസത്യമാണെന്നും. അപ്പൊ ഓരോരുത്തർക്കും മനസ്സിൽ പിടിക്കുന്ന ഇഷ്ടം തോന്നുന്ന സിദ്ധാന്തങ്ങളും കൊണ്ടാണ് അവർ പോകുന്നത് സമാധിക്കും മറ്റും. എന്നുവെച്ചാൽ അവരെല്ലാം ഈ ലോകത്ത് ജീവിച്ചവർ തന്നെയാണ്, മനുഷ്യരുമായി ഇടപെട്ട് ജീവിച്ചവർ തന്നെയാണ്. മനുഷ്യരിൽ നിന്നും മറ്റ് ചുറ്റുപാടുകളിൽ നിന്നും ഒരുപാട് അറിവ് സമ്പാദിച്ചത് തന്നെയാണ്. ശരി, അവർക്ക് അഡീഷണലായിട്ട് എന്തുണ്ടായി? സമാധി. സമാധിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരിൽ നിന്ന് പറയുന്നൊക്കെ എന്താ? എന്താ പറയുന്നത്? ഈ ലോകത്തിൽ നിന്ന് അവർ നേടിയ അറിവ് തന്നെ. എന്നാ പിന്നെ എല്ലാവർക്കും അല്ലാതെ അവർക്ക് ജീനിയസുകളാണ്, വിശേഷമായ ബുദ്ധിശക്തിയും കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിയും. ഗുരുവിന്റെ മൊത്തം ജീവിതം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അറിയാം, ഗുരു എന്ന് പറയുന്നത് എന്താണോ, ചുറ്റുപാടുകളിൽ നിന്ന് എപ്പോഴും ഓരോ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും വളരെ സൂക്ഷ്മമായി, മറ്റുള്ളവർ മനസ്സിലാക്കാത്ത കാര്യം. ഒരു സ്ഥലത്ത് നിന്നിരിക്കുമ്പോഴത്തേക്കും ഒരു പ്ലാവിനെ നോക്കിയിട്ട് ഇത് പരുക്ക പ്ലാവാണ്, ഇത് കൂഴപ്പിലാവാണെന്ന് പറയുന്ന ഒരു അറിവെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ അതിന്റെ വിശേഷതകൾ കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക ബുദ്ധിയുണ്ട്, നമ്മളത് ശ്രദ്ധിക്കത്തില്ല. നമുക്ക് വരിക ചക്ക തിന്നാലും കൂഴ ചക്ക തിന്നാലും തന്നെ നമുക്ക് അറിയത്തില്ല ഇത് വരികയാണോ കൂഴയാണോ. നമ്മളങ്ങ് കഴിഞ്ഞു. ഇപ്പൊ കഴിച്ച എന്താണെന്ന് ചോദിച്ചാ എന്തുകൊണ്ട്? നമ്മുടെ ശ്രദ്ധ ചക്കയിൽ പോലും നിൽക്കില്ല, ചക്കപ്പഴുത്തി പോലും, പിന്നെ അതേ പ്രാവശ്യം. ഇപ്പൊ വിശേഷ ബുദ്ധിയുള്ളവരങ്ങനെയല്ല, അവരെന്ത് ചെയ്യും? അതിന്റെ ഇലകളുടെ വ്യത്യാസമാണ്, മരത്തിന് വ്യത്യാസമാണ്, അതിന്റെ തൊലിയിൽ വ്യത്യാസമാണ്, അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് തിരിച്ചറിയുന്നതിനുള്ള ഒരു ശേഷി. അങ്ങനെയുള്ള തിരിച്ചറിയുന്ന ശേഷി ഉള്ളവരെയാണ് നമ്മൾ മഹാത്മാക്കളെന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേക ഒരു ബുദ്ധിയുണ്ട് നമുക്കില്ലാത്ത. അപ്പൊ അവരും ലോകത്തിൽ നിന്ന് അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. വായിച്ചോ വായിക്കണമെന്നുണ്ട്, കേട്ടാലും മതിയോ കണ്ടാലും മതി. അപ്പൊ ഈ അറിവും പിന്നെ ഇവര് സ്വന്തമായി സമ്പാദിച്ച ഒരു അറിവുണ്ടല്ലോ സമാധി എന്ന് പറയും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് പിന്നെ ഇവർ പറയുന്നത്, ലോകത്തോട് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ചിലര് അങ്ങനെ സമാധിക്ക് ശേഷം പിന്നെ വന്നിട്ട് പറയുന്നത് ദ്വൈതമായിരിക്കും, ചിലര് പറയുന്നത് എന്തായിരിക്കും? അദ്വൈതമായിരിക്കും. അതാണ് വ്യത്യാസം. എന്താ സമാധി പോയല്ലാരും തിരിച്ചു വരുമ്പോ ഇതെല്ലാം എന്താണ്? കൂഴയെ വരികയായിരിക്കും, അങ്ങനെ നിയമമൊന്നുമില്ല. നേരത്തെ കൂഴയാണെങ്കിൽ സമാധിക്ക് ശേഷം എന്തായിരിക്കും? കൂഴ. നേരത്തെ വരികയാണെങ്കിൽ സമാധിക്ക് ശേഷം വരിക. ഇത്രയേ ഉള്ളൂ.